തസ്യാപത്യം എന്നുള്ള അർത്ഥത്തിൽ പ്രത്യയങ്ങൾ വരും എന്നാ പറഞ്ഞു. തസ്യാപത്യം എന്നുള്ള സൂത്രമനുസരിച്ച് പ്രത്യയങ്ങൾ വരും. ഏത് പ്രത്യയങ്ങളാണ്? പ്രാഗ് ദിവ്യതോ അണ്ണുവര, കാരണം തേന ദിവ്യതി ഖനതി ചെയ്ത് ചിതം വരെയുള്ള അർത്ഥങ്ങളിൽ പെടുന്നതാണ് തസ്യാപത്യം, അപത്യാർത്ഥം. അതുകൊണ്ട് പ്രാഗ് ദിവ്യതോ അണ്ണുവര സാമാന്യസൂത്രം. ഉപഗു എന്ന് പറയുന്ന ഒരാളുടെ പേര്, അയാളുടെ അപത്യം, ഉപഗോരപത്യം എന്ന് വിഗ്രഹിക്കുന്നു. അണ്ണു വന്നു അച്ഛനത്തി വൃദ്ധി വരേണ്ടതാണ്, പക്ഷെ ആദിവൃദ്ധി അന്ത്യുപദ വൃദ്ധി ബാധത്തെ എന്നുള്ള നിയമം അനുസരിച്ച് ആദിവൃദ്ധി വരും. ഔപ ഗു മണ്ണിലാശേഷിക്കുന്നു. അടുത്ത സൂത്രം വരുന്നത് ഊർഗുണ വർണാന്തസ്യ ഭസ്യഗുണസ്തബ്ധിതേ. വർണാന്തമായ ഭസഞ്ഞുള്ളതിന് ഗുണം വരുന്നു, തദ്ധിതം പരമേക്കുന്നു. ഇതെല്ലാം അനുവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ബഗു എന്ന് പറയുന്ന വർണാന്തമാണ്, ഭസഞ്ഞുണ്ട്, അണ്ണ തദ്ധിതം പരയിരിക്കുന്നു, ഗുണം വരുന്നു, ഓവന്നു ഏച്ചു അയവായവ അവാദേശം വന്നു. ഔപഗവ മണ്ണിലെ ഔപഗവ പ്രാദേശിക സ്വത്വത്തെ ഔപഗവ അങ്ങനെ വരുന്നു. വിശേഷ്യത്തിനനുസരിച്ച് മൂന്ന് ലിംഗങ്ങളിലും വരാം. അർത്ഥത്തിനനുസരിച്ച് സ്ത്രീലിംഗത്തിലാണെങ്കിൽ ഔപഗവി എന്ന് വരും. ജാതേരസ്ത്രീ വിഷയതയോബുധ. അപത്യപ്രത്യങ്ങൾക്ക് ഗോത്ര എന്നുള്ള സംശയം വരും. എന്ന് വെച്ചാൽ അപത്യപ്രത്യങ്ങളാണ് ഗോത്രം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ വ്യാകരണന്മാരുടെ പരിഭാഷ അനുസരിച്ചുള്ള ജാതിയാണ് ഉപനിശബ്ദ ജാതിവാചകമാണ്. സാധാരണ ലോകപ്രസിദ്ധമായ ജാതിയല്ല ആകൃതി ഗ്രഹണാജാതി ലിംഗാനാഞ്ചന സർവഭ സകൃതാഖ്യാന നിർഗ്രാഹ്യ ഗോത്രഞ്ച് ചരണൈ സഹ എന്ന് ജാതി ലക്ഷണം പറയും. അതനുസരിച്ച് ജാതിയാണ് അവധ്യപ്രത്യമായുണ്ട്. അതുകൊണ്ട് മീഷ് വന്നിട്ട് ഉപഗവി ഗൗരി ശബ്ദം പോലെ രൂപം. അത് മീഷ ഉപഗവി. ആശുപത തസ്യാപത്യം ഇത്രേ പറഞ്ഞുള്ള ഈ അർത്ഥത്തിൽ പ്രത്യയങ്ങൾ വരും. അർത്ഥം വരുമെന്നും പ്രത്യേക പരസ്യ എന്ന് പറയുന്നുണ്ട്, പ്രത്യയങ്ങൾ വരുമെന്നും പറയുന്നു. പ്രത്യയം വരുന്നത് വിശേഷിച്ച് അതിനെ വിധിക്കുന്ന സൂത്രമനുസരിച്ച്. ഇപ്പം അശ്വപതി ശബ്ദത്തിൽ നിന്ന് അണ്ണ് പ്രത്യയം വിധിക്കുന്ന സൂത്രമാണ് ഏതാണ്? അശ്വപത്യാദ്യസ്. അപ്പം അശ്വപത്തെ ഒരു അപത്യം എന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ തസ്യാപത്യം പറയുന്നുണ്ട് ഈ അർത്ഥത്തിൽ പ്രത്യയങ്ങൾ വരാം. പക്ഷേ വരേണ്ട സൂത്രം ഏതാണ്? അശ്വപത്യാദിപ്യ വിശേഷ സൂത്രമാണ്, പ്രത്യയം വിധിക്കുന്നു. തസ്യാപത്യത്തിലും വരുന്നുണ്ട് പ്രത്യേക പരസ്ഥ. തസ്യാപത്യം അനുസരിച്ച് പ്രത്യയങ്ങൾ വരുന്നു. പക്ഷേ ഒരു ശബ്ദം വരുമ്പോൾ അതിൽ നിന്ന് ഏത് പ്രത്യയം വരും? കാരണം ഉക്താപക്ഷ്യമാണെന്ന് പറഞ്ഞാൽ എല്ലാ പ്രത്യയം വരുമോ? അപ്പോൾ അവിടെ പ്രത്യയം വിധിക്കാൻ പ്രത്യേക സൂത്രം പ്രകൃതിയിൽ വെച്ച് കണ്ടുപിടിക്കുന്നു. പശുപതിയാണ് പ്രകൃതിയെങ്കിൽ അതിൽ നിന്ന് വരുന്ന സൂത്രം അശ്വപത്യാദിപ്യശ്ച പ്രകാരമാണ് അല്ലാതെ തസ്യാപത്യം പ്രകാരമല്ല വരുന്നു. അത് സാമാന്യമായി പറയുകയാണ്. അതാത് വിശേഷ സൂത്രങ്ങളനുസരിച്ച് പ്രത്യയങ്ങൾ വരും. പശുപതിയിൽ നിന്ന് മണ്ണ് വരുന്നു. തദ്ദേശ ജാമാദേഹി ആദിവൃതി ബസഞ്ഞ എസ് എ ജൈകാർലോപം അശ്വപത്തം എങ്ങനെ മണ്ണ് അശ്വപത്യാദിശ്യ എന്താ വിധിക്കുന്നത്? പിന്നെ വേറെ ഏത് ഒരു ഗുണപതേരപത്തം അപത്യം ഗാണപത്തം അങ്ങനെ വരും. അശ്വപത്യാദി ഗുണം നോക്കണം. അതിനകത്ത് ഏതൊക്കെ ശബ്ദങ്ങളുള്ളത് അതിൽ നിന്നെല്ലാം അണ്ണു വരും. ദൈത്യ ദിതേരപത്യം തസ്യാപത്യം പറയുന്നു. ഷഷ്ടിയുണ്ടത്തിൽ നിന്ന് അപത്യപ്രത്യം വരും. അപത്യ അർത്ഥത്തിൽ പ്രത്യം വരും. ഏത് പ്രത്യം വരാം? അപ്പം നോക്കണം, ഇവിടെ ദിതിക്ക് ഏതെങ്കിലും പ്രത്യം വിധിച്ചിട്ടുണ്ടോ? ദിത്യ ദിത്യാദിത്യവത്യത്രപദാണ്യ വിധിച്ചിരിക്കുന്നു. അപ്പം ണ്യ വരും. അപ്പം പ്രത്യം വരുന്ന അതാ സൂത്രമനുസരിച്ചിട്ടാണ്. തസ്യാപത്വം എന്ന് വരുന്നത് സാമാന്യമായി അർത്ഥം പറഞ്ഞിട്ട് പ്രത്യയങ്ങൾ വരുമെന്ന് പറയുകയാണ്. അതിൽ നിന്ന പ്രത്യം വരുമെന്ന് തീരുമാനിക്കാൻ കഴിയില്ല. അത് തീരുമാനിക്കണമെങ്കിൽ എന്ത് വേണം? ദിത്യദിത്യാദിത്യപത്യുത്തരപദാ ഞാൻ വരുന്നു. ഇനി വന്നു കഴിഞ്ഞാലും തദ്ദേശജാമാദേഹ ആദിവൃത്തി ന്യായാശേഷിക്കും ദിതി യ എസ്യതിച്ച ലോപിച്ചു ദൈത് യ ദൈത്യ ശ്രീലിംഗത്ത് ദൈത്യ എന്ന് പറയും. അജാധ്യത അതിൻ്റെ അപവാദമായി ഏതെങ്കിലും സൂത്രം ഉണ്ടെങ്കിൽ അത് വരത്തുള്ളൂ. അപഗവിയിൽ അതിൻ്റെ അപവാദമായി വേറെ സൂത്രം ഉള്ളതുകൊണ്ടാണ് ീഷു വന്നു. ഔത്സഹ ഉത്സസ്യ അപത്യം ഒരാളുടെ പേരാണ് ഉത്സ. ഇവിടെ പറയുന്ന ഈ ശബ്ദങ്ങളെല്ലാം തന്നെ പ്രാചീനമായ പ്രസിദ്ധങ്ങളായ പേരുകളാണ്. എന്തുകൊണ്ട് അങ്ങനെ വരാൻ കാരണം? ഈ പ്രത്യാന്ത ശബ്ദങ്ങൾ പ്രസിദ്ധമാണ്. പഴയ ശാസ്ത്രങ്ങളിൽ പ്രസിദ്ധമാണ്. അതുകൊണ്ട് അതിനെ ഉദാഹരണമായി കൊടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ശബ്ദങ്ങളിൽ നിന്ന് വരുന്നത്. ഇതൊക്കെ എവിടെയെങ്കിലും പുരാണങ്ങളിലും മറ്റും കാണും. ഉസ്സസ്യ അപത്യം ഉസ്സയിൽ നിന്ന് ഏസൂത്രം വരുന്നു. ഉസ്സാദിഭ്യോ അഞ്ഞ് വരും. തസ്യാപത്യം പ്രത്യം വരുമെന്ന് പറഞ്ഞെങ്കിലും ഉസ്സാദി ഗണത്തിന് പ്രത്യേകം അഞ്ഞ് വിരിക്കുന്നു. അങ്ങനെ വിരിക്കാൻ കാരണം ഇനി അടുത്ത് അത്ത ഇഞ്ഞെന്നൊരു സൂത്രമുണ്ട്, സാമാന്യ സൂത്രമാണ്. അതുപ്രകാരം ഇഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അപവാദമായിട്ട് ഉസ്സാദിഭ്യോ അഞ്ഞ് വിരിച്ചത്. അഞ്ഞ് വരുന്നു. ആദിവൃത്തി വന്നു ഔസ ആ ബസഞ്ഞ അകാരലോപം ഔസഹ സ്നേഹ പൗം സ്നേഹ സ്ത്രീ പുംസ ശബ്ദങ്ങളിൽ നിന്ന് തസ്യാപത്തി ഒന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ശ്രീ പുംസാഭ്യാം നഞ്ചനയോ ഭവനാത്. സ്ത്രീ പുംസ ശബ്ദങ്ങളിൽ നിന്ന് നഞ്ഞും സ്നഞ്ഞും വരുന്നു. സ്ത്രീയിൽ നിന്ന് നഞ്ഞ് വരുന്നു. തദ്ദേശ ജാമാദേവ ആദിവൃത്തി നത്വം സ്ത്രൈണ പുംസിൽ നിന്ന് സ്നഞ്ഞു വന്നു. അലാദി പദസഞ്ജ സംയോഗാന്തലോപം ആദിവൃദ്ധി പൗംസ്നഹ പുംസ് തന്നെ വേറെ ഏതാ ശബ്ദം? പുല്ലിംഗം പറയുമ്പോൾ അവിടെ സമാസം ചെയ്യണം. അവിടെ സമാസം വന്നു കഴിഞ്ഞാൽ എന്ത് വരും? സമാസം വന്നു കഴിഞ്ഞാൽ എന്ത് വരും? സമാസം വന്നു കഴിഞ്ഞാൽ എന്ത് വരും? പുംസ് ലിംഗം എന്ന് വിഗ്രഹിക്കുമ്പോൾ അളവ് വിഗ്രഹം എങ്ങനെ വരും? പുംസ് ങസോ സുവോ കർമ്മധാരയോ ഷഷ്ടിയോ ആയിക്കൊള്ളട്ടെ, ലിംഗം വിഭക്തി ലോപിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? പുംസ് ലിംഗം എന്നിടത്ത് എന്ത് വരും? സംയോഗാന്ത ശ്ലോക അതല്ലേ ഇവിടെ പഠിച്ചത്. പിന്നെ ശേഷിക്കുന്ന എന്താണ്? പും ലിംഗം. നമ്മുടെ അതല്ലേ പ്രക്രിയ. ഒരിടത്ത് മനസ്സിലാക്കി അതുപോലെ എല്ലായിടവും മനസ്സിലാക്കുന്നു. അന്തർവർത്തനയും വിഭക്തിയും ആശ്രിത്യ പദസഞ്ജ പദസഞ്ജാത്വാ സുലോപ സംയോഗാന്ത ലോപ എന്നൊക്കെ മുമ്പ് പഠിച്ചിട്ടില്ലേ? സന്ധി എന്ന് പറയുന്നത് പ്രാതിപതികത്തിലെ സന്ധികൾ. ഒരു പ്രാതിപതികം ഉണ്ടാക്കുമ്പം അതിനുള്ള സന്ധികൾ ചെയ്യണം. അല്ല സുബന്ധത്തിലെ സന്ധികളല്ല, സുപ്പുമായിട്ടുള്ള സന്ധികളല്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ രമ ധാതുവിൽ നിന്നും ഖഞ്ഞു വന്നാൽ എന്ത് ചെയ്യണം? അവിടെ ഉപദാവൃത്തി വന്ന് രാമെന്നാക്കണം. അതാണ് പ്രാതിപത്യത്തിലെ സന്ധി. അങ്ങനെയുള്ള സന്ധികൾ ചെയ്യണമെന്നാണ്. മനസ്സിലായോ? അത് പ്രത്യേകം കഴിഞ്ഞ ദിവസം പറഞ്ഞു. അത് പ്രാതിപതികത്തിലെ സന്ധി അല്ലല്ലോ. ഉപകുവല്ലേ ഇവിടുത്തെ ശബ്ദം. അപ്പൊ അതില് ഉണ്ടെങ്കിൽ ഇല്ലാത്തടത്ത് ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞോ? എങ്ങനെ? ഉപകു എന്ന് പറയുന്ന ശബ്ദം എന്ന് പറയുന്നത് അതല്ലേ തുടക്കത്തിൽ പറഞ്ഞെന്താണോ? ഇതീ പറയുന്ന ശബ്ദങ്ങളെല്ലാം പുരാണങ്ങളിലും മറ്റും പ്രസിദ്ധമായ ശബ്ദങ്ങളാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ആ ശബ്ദത്തെ മനസ്സിലാക്കുന്നു. അതിൽ നിന്ന് എങ്ങനെ ഉപകു ശബ്ദമുണ്ട്, അവഗവ ശബ്ദമുണ്ട്. ഉപകു എങ്ങനെ അവഗവമായി? അത് മകന്റെ പേരാണ്. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ ആവശ്യം. അപ്പോൾ ശബ്ദങ്ങളെക്കുറിച്ച് ബോധമില്ലാത്തയാളിന് എങ്ങനെ പ്രത്യയം വരുന്നു, എങ്ങനെ പ്രക്രിയ വരുന്നു, എന്തർത്ഥം വരുന്നു എന്നും മനസ്സിലാകത്തില്ല. അവ ചിലപ്പോൾ രൂഢശബ്ദമായിരിക്കും, ഉണാതി നിഷ്പന്ന ശബ്ദങ്ങളായിരിക്കും. എന്തായാലും അത് അറിഞ്ഞിരിക്കണം. പുരാണങ്ങളിൽ ആ ശബ്ദങ്ങളെ നമ്മൾ പരിചയിച്ചിരിക്കണം. അങ്ങനെയുള്ള ശബ്ദങ്ങൾ ഇവിടെ കൊടുക്കും. എങ്ങനെ ഉദാഹരണം? ഞാൻ ഇപ്പം പറഞ്ഞില്ലേ രാമശബ്ദം സന്ധി എന്ന് പറയുന്ന അതാണ്. വൃദ്ധി വന്നില്ലേ? വൃദ്ധി എന്ന് പറയുന്ന എവിടെയാ പഠിച്ചത്? സന്ധിയിലാണ്. അതൊക്കെയാണ് സന്ധി എന്ന് പറയുന്നത്. ചേർന്നിരിക്കുകയല്ലേ അവിടെ? അവിടെ വൃദ്ധി വന്നെന്ന് പറഞ്ഞ അവിടെ വന്നിരിക്കുകയല്ലേ? ഇനി അതിൽ നിന്ന് തദ്ധിതം വരുമ്പോഴുള്ള കാര്യം പറയുകയാണ്. രാമസ്യ അപത്യം അങ്ങനെ വരുമ്പോൾ ആ രാമശബ്ദം പ്രക്രിയകളെല്ലാം ചെയ്തായിരിക്കണം. അതിൽ നിന്ന് തദ്ധ്യം വരാമല്ലോ. ഏത് സുബന്ധത്തിൽ നിന്നും തദ്ധ്യം വരാം. അപ്പം സുബന്ധം വരുമ്പോൾ അതിനൊരു പ്രകൃതിയാണ്, അതിൽ സന്ധിയെല്ലാം ചെയ്തിരിക്കുന്നതായിരിക്കണം. അത് നിങ്ങളുടെ ഭൈമി വ്യാഖ്യാനത്തിൽ താഴെ കൊടുത്തിട്ടുണ്ട്. എന്റെ പ്രത്യുദാഹരണം ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. ഇപ്പോ ഉപസർഗവുമായിട്ട് ചേരുന്ന പദങ്ങൾ അങ്ങനെ വരുന്നിടത്ത് സന്ധി ചെയ്യാതെ വച്ചിട്ട് ചെയ്യണമെങ്കിൽ എന്തുവരും? രണ്ടായിട്ടിരിക്കും. പ്ര പ്രാന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഉപ്പാന്നിരിക്കുന്നു. പരത്തിൽ ഏതെങ്കിലും ഒരു പദം ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്നിടത്ത് സന്ധി ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ തദ്ദേശം അജാമാദേ പ്രകാരം ആദ്യവൃത്തി വന്നിട്ട് പിന്നീട് സന്ധി വരുമ്പോഴത്തേക്ക് രൂപം വ്യത്യാസം വരും. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇനി വരും. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. ആദ്യം ആദ്യവൃത്തി വന്നിട്ട് പിന്നെ സന്ധി ചെയ്ത് കഴിഞ്ഞാൽ രൂപ വ്യത്യാസം വരും. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അതുകൊണ്ട് അപത്യം പൗത്രപ്രവൃതി ഗോത്രം അപത്വത്തിന് ഉപേക്ഷിതം പൗത്രാദി ഗോത്രസഞ്ജം സ്യാത്. ഇത് ഗോത്രസഞ്ജ വിധിക്കുകയാണ്. ഇതും വ്യാകരണത്തിലെ സംജ്ഞയാണ്. സ്മൃതി പ്രസിദ്ധമായ ഗോത്രമല്ല. അപത്യത്വേന വീക്ഷിതം, അപത്യമായി വീക്ഷിക്കപ്പെട്ടിരിക്കുന്ന പൗത്രാദികൾ, പൗത്രൻ തുടങ്ങി അങ്ങോട്ട് എല്ലാത്തിനും ഗോത്രസഞ്ജയാണ്. ഗോത്രസഞ്ജം ചെയ്യണം. അതായത് ഉപഗോരപത്യം ഔപഗവ, അത് അനന്തരാപത്യം എന്ന് പറയും. ഗോത്രസഞ്ജയില്ല. ഇനി ഔപഗവസ്യ അപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപഗവനെ സംബന്ധിച്ച് ഗോത്രമാവും, ഔപഗവനെ സംബന്ധിച്ച് അനന്തരാപത്യമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല നോക്കേണ്ടത്. മൂലശബ്ദയുടെ അവിടെ നിന്ന് നോക്കണം, അത് അനന്തരാപത്യമാണോ ഗോത്രമാണോ എന്നുള്ളത്. അല്ലാതെ ഔപഗവനെ സംബന്ധിച്ചല്ല നോക്കേണ്ടത്. കാരണം ഓരോ വംശത്തിനും ഒരു മൂലപുരുഷൻ കാണും, ഒരു വംശസ്ഥാപകൻ. പഴയകാലം അത് അങ്ങനെ വംശസ്ഥാപകൻ എന്ന് പറയുന്ന അയാളായിരിക്കും അതിൽ പ്രസിദ്ധൻ. അപ്പോൾ അയാളുടെ പേരിലായിരിക്കും പിന്നെ ആ വംശം അറിയപ്പെടുന്നത്. അപ്പോഴതിനൊരു വംശം എന്നുള്ള ഒരു ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഉപഗു ഒരു തൻ്റെതായ ഒരു വംശത്തെ ഭൂവിനപ്പം പൂർവികന്മാരില്ലെന്ന് ചോദിക്കും. പക്ഷെ അവരുടെ പേരിലൊന്നും അറിയപ്പെടുന്ന ഒരു വംശം ഉണ്ടായില്ല. പക്ഷെ ഉപഭൂവിന് എന്തോ ചില വിശേഷതകളുണ്ടായിരുന്നു. അയാൾ വലിയ പണ്ഡിതനായിരിക്കാം, അല്ലെങ്കിൽ വലിയ ചട്ടമ്പിയായിരിക്കാം, എന്തോ ആകാം. അവിടെ മുതൽ അറിയപ്പെട്ടു ആ വംശപരമ്പര. അപ്പോൾ അവിടെ മുതൽ കണക്കാക്കണം അപത്യം. അപ്പോൾ ഉപഭൂവിൻ്റെ അപത്യം അനന്തരാപത്യം ഔപഗവൻ. പിന്നെ അടുത്ത മൂന്നാമത്തെ തലമുറ വരുമ്പം ഗോത്രാപത്യം, അത് ഔപഗവൻ തന്നെ. അവിടെ മാറ്റം വരത്തില്ല. അല്ല, അവിടെ മാറ്റം വരും. ഔപഗവ ശബ്ദം അവിടെ മാറ്റം വരുന്നെങ്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സൂത്രം വരും ഗോത്രാപത്യത്തില്. ഗോത്രാപത്യം എന്ന് പറയുമ്പോൾ അവിടെ ഔപഗവ അകാരാന്തമായി വിശേഷിച്ചൊരു സൂത്രമൊന്നും വിധിച്ചിട്ടില്ലെങ്കിൽ ഗോത്രാപത്യത്തിൽ അതഞ്ഞു വരും. ഉപഗോഹോ ഗോത്രാപത്യം ഔപഗവി എന്ന് വരും. അപ്പോ ഉപഗുവിന്റെ അനന്തരാപത്യം ഔപഗവ, ഉപഗുവിന്റെ ഗോത്രാപത്യം ഔപഗവി എന്ന് വരും. ഹ്രസ്വം ഔപഗവി. ഇതിന് പല നിയമങ്ങളും പറയുന്നുണ്ട്. എങ്ങനെ പ്രത്യയങ്ങൾ വരേണ്ട അതാണ് അടുത്ത് വരുന്നത്. ഇപ്പൊ സാമാന്യമായിട്ട് ഈ സൂത്രത്തിൽ പറയുന്നതാണ്, മൂന്നാം തലമുറയിൽ പെടുന്ന ആളിന് ഒന്നാം തലമുറയിലെ ആളിനെ അപേക്ഷിച്ച് അയാൾക്ക് ഗോത്രസജ്ഞ. അത് ചോദിക്കും, ഔപഗവനെ സംബന്ധിച്ച് അത് അനന്തരാപത്യമാണല്ലോ, അത് നോക്കരുത്, മൂലപുരുഷനെ നോക്കണം. ഗോത്ര ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് അനന്തരാപത്യത്തെ നോക്കരുത്. പിന്നെ എന്തുകൊണ്ട് ആ വംശം പോകുന്നു? പിന്നെ അയാളുടെ പേരിലാണ്, ഔപഗവന്റെ പേരിലല്ല വംശം പോകുന്നു. ഒരു വംശസ്ഥാപകന്റെ പേരിലാണ് വംശം പോകുന്നത്. അതുകൊണ്ട് ഉപഗുവിനെ സംബന്ധിച്ച് പിന്നെ ചിന്തിക്കണം, അനന്തരാപത്യമാണോ ഗോത്രാപത്യമാണോ. ഇപ്പം മൂന്നാം തലമുറ ഗോത്രാപത്യം, അവിടെ എന്തുവരും? ഔപഗവി എന്ന് വരും. അവിടെ ഔപഗവി വരത്തില്ല. അതിന് ഇതിന് ശേഷമേ വരത്തുള്ളൂ, ഇത് കഴിഞ്ഞേ വരത്തുള്ളൂ. അതിന് നിയമമുണ്ട്, ഔപഗവ നിന്ന് വരും, ഔപഗവി വരത്തില്ല. അതിന്റെ നിയമമാണ് അടുത്ത് പറയാൻ പോകുന്നത്. അനന്തരാപത്യത്തിന്റെ അതേ രൂപം, അതേ രൂപം തന്നെ വരത്തുള്ളൂ. അത് വേറൊരു ശബ്ദത്തിൻ്റെ ഓർമ്മയിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് ശരിയല്ല, അടുത്ത നിയമമുണ്ടതിന്. അനന്തരാപത്യമേ വരത്തുള്ളൂ, അതിന് നിയമം അടുത്ത് പറയുന്നു. അപ്പം ഇവിടെ പറയുന്ന ഇതാണ്, എന്താണ് അപത്യത്വേന വീക്ഷിതം പൗത്രാദി ഗോത്രസംഗസ്യ. പൗത്രാദികൾക്ക് ഗോത്രസംഗ വരുന്നു. പൗത്രം എന്ന് വെച്ചാൽ അതിനുശേഷമുള്ള എല്ലാത്തിനും അപവാദം വന്നില്ലെങ്കിൽ അതിന് അപവാദം വരും. അപവാദം വന്നില്ലെങ്കിൽ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എല്ലാം ഗോത്രം തന്നെ. ഇവിടെ ഒരു നിയമം പറയുന്നു, അതനുസരിച്ചാണ് ഔപഗവ വരുന്നു. എന്താണ് ഏകോ ഗോത്രേ ഗോത്രേ ഏകേവ അപത്യപ്രത്യസ്യ. അപ്പോ ഗോത്രത്തില് അപത്യപ്രത്യം ഒന്നേ വരാവും, അതാണ് നിയമം. എന്നുവെച്ചാൽ ഉപഗോഹോ ഗോത്രാപത്യം എന്ന് വിഗ്രഹിക്കുന്നു. പിന്നെ ഗോത്ര അപത്യപ്രത്യങ്ങൾ പ്രത്യേകമുണ്ട്, ഗർഗാഗ്രഭ്യവിഞ്ഞ് അത് ഗോത്രാപത്യപ്രത്യമാണ്. അങ്ങനെ വിശേഷിച്ചൊരു ഗോത്രാപത്യപ്രത്യം ഇല്ലെങ്കിൽ സാമാന്യമായ അപത്യപ്രത്യം വരും. വിശേഷമായ ഗോത്രാപത്യപ്രത്യങ്ങൾ ഇല്ലെങ്കിൽ സാമാന്യമായ അപത്യപ്രത്യം തന്നെയാണ് ഗോത്രാപത്യത്തിനും വരുന്നത്. അപ്പോൾ ഉപഗു എന്ന് പറയുന്ന ശബ്ദത്തിന് പ്രാഗ്ദീവത അണ്ണ് വിധിച്ചിട്ടുണ്ട് അപത്യർത്ഥത്തിൽ. അത് ആ ശബ്ദത്തിന് വിശേഷിച്ച് ഗോത്രാപത്യത്തിലൊരു പ്രത്യം വിധിച്ചിട്ടില്ല. വിധിക്കാത്തത് കൊണ്ട് എന്ത് വരുന്നു? അപത്യപ്രത്യം തന്നെ വരും. അതെന്തുകൊണ്ടങ്ങനെ വരുന്നു? കാരണം അതാണ് നേരത്തെ പറഞ്ഞത്, ഇവിടെ കണക്കാക്കുന്നത് മൂലപുരുഷനിൽ നിന്നാണ്. മൂലപുരുഷന്റെ ഗോത്രാപത്യമാണ്, വിശേഷിച്ചൊരു പ്രത്യം വിധിച്ചിട്ടുമില്ല. അപ്പോൾ ഉപഗുവിന്റെ ഗോത്രാപത്യം എന്ന് വിഗ്രഹിക്കുമ്പോൾ ഉപഗു ശബ്ദത്തിൽ നിന്ന് തന്നെ പ്രത്യം വരണം. അപ്പൊ അതഴിഞ്ഞ് വരാൻ പറ്റത്തില്ല. ഔപഗവി ശബ്ദം വരും, അതെങ്ങനെയെന്ന് ഇനി പറയും. ഔപഗവി എന്നൊരു ശബ്ദം വരാം, പക്ഷെ ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നുള്ള, കാരണം മൂലപുരുഷനിൽ നിന്ന് ഗോത്രത്തെ കണക്കുന്നതുകൊണ്ട് വിഗ്രഹിക്കുന്ന എന്താണ്? പൊക്കോഹോ ഗോത്രാപത്യം. ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി തെറ്റിപ്പോവും. എനിക്ക് തന്നെ ഇപ്പം മാറി പോയി. ഉപഗുവിൻ്റെ ഗോത്രാപത്യം എന്ന് പറയുമ്പോൾ ഉപഗുവിൽ നിന്നൊരു പ്രത്യയം വരണം. അപ്പം നോക്കേണ്ടത് ഗോത്രാപത്യ പ്രത്യയം പ്രത്യേകിച്ച് എന്തെങ്കിലും ഉപഗശബ്ദത്തിന് വിധിച്ചിട്ടുണ്ടോ? ഇല്ല. അസമയം അപത്യപ്രത്യം വിധിച്ചിട്ടുണ്ട്, പ്രാഗ്ദിവേദോ അണ്. പിന്നെ അതേ വരാൻ പറ്റും. ഇപ്പൊ ഗോത്രാപത്യത്തിനും അണ്ട് തന്നെ വന്നിട്ട് എന്തുവരും? ഔപഗവാന്ന് തന്നെ വരും. ഓർഗുണവും നവോദേശം. ഇനി ഔപഗവസ്യ ഗോത്രാപത്യം ഒന്ന് വീണ്ടും വിഗ്രഹിക്കുകയാണ്. അങ്ങനെ വിവരിച്ചാൽ എന്ത് സംഭവിക്കും? വേറെ പ്രത്യേകം ഇനി വരാൻ പാടില്ലെന്നാണ് ഏകോ ഗോത്രേ പറയുന്നത്. അപത്യ ഗോത്രപത്യത്തിലൊരു പ്രത്യയം വന്നു കഴിഞ്ഞാൽ ആ ശബ്ദത്തിൽ നിന്ന് പിന്നെ ഗോത്രാപത്യത്തിൽ പ്രത്യയങ്ങളൊന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഔപഗവസ്യ ഗോത്രാപത്യം ഔപഗവ തന്നെയായിരിക്കും. ഔപഗവി വരുന്നെങ്ങനെയെന്ന് എന്നെ പറയാം. മനസ്സിലായോ? ഏകോ ഗോത്ര പറയുന്നതാണ്, ഗോത്രാപത്യ പ്രത്യയം വന്നു കഴിഞ്ഞാൽ വീണ്ടും വിഗ്രഹിക്കാമല്ലോ. ഇപ്പൊ നമ്മൾ പറയുന്ന ഉപഗവിന്റെ ഗോത്രാപത്യം ഔപഗവനാണെങ്കിൽ ഈ ഔപഗവന്റെ മൂന്നാമത്തെ തലമുറ ഉണ്ടല്ലോ, അത് ഔപഗവനെ സംബന്ധിച്ച് ആരാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വേറെ പ്രത്യയം വരാൻ പാടില്ല. അതും എന്തായിരിക്കും? ഔപഗവൻ വിഗ്രഹിക്കാം. എന്താണ് ഔപഗവസ്യ ഗോത്രാപത്യം? ഔപഗവൻ തന്നെ. എന്താ അങ്ങനെ വരാൻ കാരണം? കാരണം ഇവിടെ മുഖ്യൻ ഉപഗുവാണ്, പിന്നാലെ വരുന്നവരെല്ലാം അറിയപ്പെടുന്നത് ഉപഗുവിൻ്റെ ആൾക്കാരായിട്ടാണ്. അപ്പോൾ ഉപഗുവിന് പ്രാധാന്യമുള്ളതുകൊണ്ട് ഉപഗുവിൽ നിന്ന് വന്ന ആ പ്രത്യയം ഔപഗവൻ അത് തന്നെയാണ് പിന്നെയും തുടർന്നു പോകുന്നു. അത് ചിലരുടെ ഇടയിൽ അങ്ങനെയുണ്ട്, അച്ഛൻ്റെ പേരും മറ്റും ചേർത്താൽ അത് മക്കളുടെ പേരിൽ തുടർന്നു തുടർന്നു പോകും. ക്രിസ്ത്യാനികളുടെയും മറ്റിടയിൽ അങ്ങനെയുണ്ട്. അച്ഛനും കാണും ഒരു പേര്, അത് മകനും കാണും, മകൻ്റെ മകനും കാണും, എല്ലാം കാണും. എന്തുകൊണ്ട്? അവിടെ ഒരു പ്രധാന വ്യക്തിയുടെ പേരിൽ ആയിരിക്കും ആ കുടുംബം അറിയപ്പെട്ടു തുടങ്ങിയത്. അതുകൊണ്ട് പിന്നെ തുറന്നു വരുന്നവരെല്ലാം ആ പേര് സ്വീകരിക്കും. അത് തന്നെ. അല്ല, മാമൻ എന്ന് പറയുന്നത് എല്ലാവരും ചേർക്കും, പിന്നീട് അവസാനം ചേർക്കും. അത് തന്നെ. ബാക്കിയുള്ളവരെല്ലാം ആ പേര് ചേർക്കും, ഒരു പേര് പ്രസാദ്. അത് തന്നെ ഇവിടെയും. ഇപ്പൊ ഗോത്രാപത്യത്തിലൊരു പ്രത്യയം വന്നു കഴിഞ്ഞാൽ ഉപഗുവിനെ സംബന്ധിച്ച് വരുന്ന, പിന്നീട് വരുന്ന എല്ലാ ഗോത്രസഞ്ജകളിലടത്തും അത് തന്നെ ആയിരിക്കും. വേറെ ഒരു പ്രത്യയം ചേർത്ത് അത് മാറ്റത്തില്ല. അതുകൊണ്ടാണ്, അതുകൊണ്ടിവിടെ വേറെ പ്രത്യയം. അതാണ് ഈ നിയമം പറയുന്നത്, ഏകോ ഗോത്രേ. ഗോത്രത്തിൽ ഇനി വേറെ സഞ്ജ വരുമ്പോൾ അതം മാറുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഗോത്രത്തിൽ ഔപഗവനേ വരത്തുള്ളൂ. ഗാന്ധി എന്നുള്ള പേര് ചേർക്കുന്നു. ഗാന്ധി എന്ന് പറയുന്ന പേര് ഗാന്ധിയുടെ മക്കളും മക്കളുടെ മക്കളും അതിൻ്റെ മക്കളും എല്ലാം ചേർക്കും ഗാന്ധി എന്ന്. പിന്നെ ഇത് വ്യക്തിയുടെ പേരുകൾ, പിന്നെ ജാതി പേരുകൾ സർവ്വസാധാരണമാണ്. എല്ലാവരും പേരിൻ്റെ ഉടലിൽ അത് ജാതി പേരാണ്. അത് ഒരു വ്യക്തിയിൽ വന്ന പേരായിരിക്കും, പ്രസിദ്ധമായതുകൊണ്ടായിരിക്കും പിന്നീട് ആ വംശത്തിലുള്ള എല്ലാവരും ആ പേര് ചേർക്കുന്നത്. ഒരു പക്ഷെ അത് ഒരു വ്യക്തിയിൽ നിന്ന് വന്നതായിരിക്കാം. അങ്ങനെയാണല്ലോ, വ്യക്തികളിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത് സമൂഹം. എന്തായാലും ഇവിടെ ഏകോ ഗോത്ര എന്ന് പറയുന്ന ഇതാണ്. എന്താണ് ഗോത്ര? ഏകയോ അപത്യപ്രത്യം. ഗോത്രത്തിൽ ഒരു അപത്യപ്രത്യമേ വരാവൂ എന്ന് പറഞ്ഞാൽ, ഒരു പ്രത്യയം വന്നാൽ പിന്നീട് ഗോത്രാപത്യത്തിൽ അപത്യപ്രത്യങ്ങൾ വരാൻ പാടില്ല. എന്തായാലും മൂലപുരുഷനെ സംബന്ധിച്ച് മൂന്നാമത്തേനാണ് അപത്യപ്രത്യം വരുന്നത്, അപത്യ ഗോത്രസംജ്ഞ വരുന്നു. അപ്പം എന്തായാലും അതിന് മാറ്റമൊന്നുമില്ല. ഈ മൂന്നാമത്തെ ആളിനെ സംബന്ധിച്ച് തന്നെ നാലാമത്തെ തലമുറയ്ക്കും ഗോത്രസംജ്ഞ വരാം, അഞ്ചിനും വരാം, ആറിനും വരാം. ഇനി മൂന്നാമത്തെ ആളിനെ സംബന്ധിച്ച് അതിൻ്റെ മൂന്നിനും വരാം, അതിൻ്റെ മൂന്നാമത്തെ ആളിനെ സംബന്ധിച്ച് അതിൻ്റെ മൂന്നിനും വരാം. ഇങ്ങനെയൊക്കെ ഗോത്രം എവിടെയും വരാം, അതിന് അപവാദം വന്നില്ലെങ്കിൽ. അപ്പൊ സർവത്ര എന്ത് വരും? ഔപഗവ എന്ന് പറയുന്ന ഒരു ശബ്ദമേ ശ്രദ്ധിക്കത്തുള്ളൂ. അവിടെ സാമാന്യമാണ് ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ മാറ്റം വരണമെങ്കിൽ എന്ത് വേണം? പുതിയ സൂത്രം ഇരിക്കണം. അതാണ് അടുത്ത് പറയുന്നത്, ഗർഗാദിഭ്യ എഞ്ഞ് ഗോത്രാപത്തി. ഇത് ഗോത്രാപത്യ പ്രത്യയമാണ്. ഗോത്രാപത്യത്തിന് വേണ്ടി പ്രത്യയം വിധിച്ചിരിക്കുന്ന ഒരു പ്രത്യയമാണ് ഇതെല്ലാം. ഇത് വരുന്ന ഇങ്ങനെയുള്ള പേരുകൾ പുരാണങ്ങളിലുള്ളത് കൊണ്ടാണ്, അതിനൊക്കെ ഒരു സാധൂകരണമാണ്. അല്ല, പണിനി ഉണ്ടാക്കുന്ന പേരുകളൊന്നുമല്ല. ഒരു പേരും പാണിനിയുടെ വകയല്ല. അപ്പോ പുരാണങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പേരുകൾ കാണുന്നുണ്ട്. ഗർഗസ്യ ഗോത്രാപത്യം ഗാർഗ്യ. ഗർഗൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് എന്താണ് മൂന്നാം തലമുറ ഗോത്രാപത്യം. അപ്പോ ഗർഗസ്യ അപത്യം എന്ന് വിഗ്രഹിച്ച എങ്ങനെയെന്ന് ഒരു ചോദ്യം വരും. ഗർഗസ്യ അപത്യം അപത്യാർത്ഥത്തിൽ പ്രാഗ്ദീവ്യത വണ്ണു വന്നു കഴിഞ്ഞാൽ എന്തുവരും? പക്ഷെ അതിന്റെ അപവാദമാണ് ആ തൈഞ്ഞ്. അതുകൊണ്ട് ഗാർഗിഹി എന്ന് വരും. ഈ കാരാന്തം ഗാർഗിഹി എന്ന് വരും. ഇഞ്ഞ് ഇഞ്ഞ് ഇഞ്ഞിൽ ഈ ശേഷിക്കും ആദ്യവൃത്തി വരും, ഗാർഗിഹി എന്ന് വരും. ദക്ഷസ്യ അപത്യം ദാക്ഷിഹി. വിശേഷ സൂത്രമില്ലെങ്കിൽ, വിശേഷ സൂത്രമൊന്നുമില്ലെങ്കിൽ പ്രാഗ്ദീവത അണ്ണു വരും. വിശേഷ സൂത്രങ്ങളുണ്ടെങ്കിൽ അത് വരും. ഇവിടെ ഗർഗശബ്ദം അദന്തമായതുകൊണ്ട് അനന്തരാപത്യത്തിൽ അതഴിഞ്ഞു വന്നിട്ട് ഗാർഗിഹി എന്ന് വരും. മൂന്നാം തലമുറയിൽ ഗോത്രസംജ്ഞ ഉള്ളതുകൊണ്ട് എന്ത് വരുന്നു? ഗർഗാദിഭ്യോ യഞ്ഞ്. ഇതില്ലെങ്കിൽ, ഈ യഞ്ഞ് വിധിച്ചില്ലെങ്കിൽ എന്തുവരും മൂന്നാം തലമുറയിൽ? ഗാർഗിഹി എന്ന് വരും. അത് വരാതിരിക്കാനാണ്. അതിന് ഭിഷ്ണി അന്തക, ഭിഷ്ണിവംശം, അന്തകവംശം, കുരുവംശം, ഇതിനൊക്കെ പ്രത്യേക സൂത്രമുണ്ട്. അതിന് നിയമങ്ങളുമുണ്ട്. പ്രത്യയങ്ങൾ വരുന്നു, ലുക്ക് വരുന്നു, വീണ്ടും പ്രത്യയം ഇരിക്കുന്നു. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? ഗർഗാദിയിൽ നിന്ന് ഗോത്രാപത്തി ഒന്ന് വിഗ്രഹിച്ചപ്പോ എഞ്ഞു വന്നു. ഗർഗയെഞ്ഞ് ഞെത്തുപോയി. ഗർഗയ ആദിവൃത്തി. ഗാർഗ യാന്നിരുന്നപ്പോ എന്ത് ചെയ്തു? എസ് ആകാരം വെച്ച് ഗാർഗ്യ. പ്രാതിഞ്ഞ സ്വാതത്തെ ഗാർഗ്യ. പിന്നെ ഇവിടെ അപത്യം എന്ന് പറഞ്ഞിരിക്കുന്നത് നമസ്വലിംഗമാണ് ശബ്ദം. പക്ഷെ ഇവിടെ ലിംഗവിവക്ഷയില്ല. എന്തുകൊണ്ട്? പുല്ലിംഗം, സ്ത്രീലിംഗം, നമസ്കലിംഗം, മൂന്ന് ലിംഗങ്ങളിലും വിശേഷത്തിനനുസരിച്ച് പ്രത്യയങ്ങൾ വരാം. വചനത്തിനും വിവക്ഷയില്ല. ഏകോവനം, ദിവോവനം, ഭൂവനം എല്ലാം വരാം. ഇപ്പൊ പുത്രനുണ്ടാകുന്നത് പോലെ തന്നെ പുത്രി ഉണ്ടാകാമല്ലോ. ഇപ്പോ ഇവിടെ ഗർഗസ്യ ഗോത്രാപത്യം ഗാർഗ്യ, അത് സ്ത്രീയാണെങ്കിൽ ഗാർഗീന്ന് വരും. അതിൻ്റെ നിയമം നമ്മൾ സ്ത്രീ പ്രത്യേകത്തിൽ പഠിക്കും. യജ്ഞ എന്നുള്ള സൂത്രപ്രകാരം ഗീഷ് വരും. ഹലസ്തദ്ധ്യതസ്യ പ്രകാരം ഏകാരം ലഭിക്കും. ഗാർഗി ശബ്ദത്തിൽ നിന്ന് യജ്ഞ പ്രകാരം ഗീഷ് വന്നു. ഹലസ്തദ്ധ്യതസ്യ പ്രകാരം എത്തിച്ച് ആകാരം ലോപിച്ച് ഹല്ലിന്റെ പരത്തിലിരിക്കുന്ന ഗാർഗിന്റെ പരത്തിലിരിക്കുന്ന ഏകാരം ലോപിച്ച് ഗാർഗ ഗീ ഈ ഗാർഗി. എന്താണ് ഗർഗസ്യ ഗോത്രാപത്യം സ്ത്രീ ആണ് ഗാർഗി എന്ന് പറയുന്നു. ആ അനന്തരാപത്യം വരുമ്പോൾ ഗാർഗി ഹ്രസ്വമാണ്. ഗോത്രാപത്യം വരുമ്പോ ഗാർഗി, ഗാർഗ്യ പുല്ലിംഗം അല്ലെങ്കിൽ ഗാർഗി. സ്ത്രീലിംഗത്തിൽ വരുമ്പോഴത്തേക്ക് ഗീഷ് വരത്തില്ല. കാരണം ജാതേര അസ്ത്രീ വിഷയാ അയോപത, ഗോത്രപ്രത്യയത്തിൽ യകാര ഉപധി വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഗീഷ് വരത്തില്ല, അങ്ങനെ വരത്തില്ല. യജ്ഞസ്ഥ എന്ന് പറയുന്നത് യജ്ഞന്തം ആണെങ്കിൽ അതിൽ നിന്ന് ഗീഷ് വര, യജ്ഞന്തമാണെങ്കിലേ വരത്തുള്ളൂ. എഞ്ഞ് വേറെ ഇതിനും വിധിക്കും, എഞ്ഞ് പലതിലും വിധിക്കും, ഗോത്രാപത്യത്തിന് മാത്രമല്ല. ഈ സ്ത്രീപ്രത്യയവും തദ്ധിതവും ഹൃദന്തവും എല്ലാം കൂടെ എന്താണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഒന്നറിയാതെ മറ്റൊന്ന് മനസ്സിലാകത്തില്ല. എല്ലാത്തിനും പരസ്പര ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ലോകസിദ്ധാന്തപതി അത് അവസാനം കൊടുത്തു. എല്ലാം പഠിച്ചു കഴിഞ്ഞാലേ അത് മനസ്സിലാക്കാൻ പറ്റും ഓരോന്നുമായിട്ടും. അവിടെ ഇപ്പോൾ എന്നിഷ്ടാന്ന് സൂത്രം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് വന്നത് എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കണം. അവിടെ ഡിഡ് ആണച് എന്ന് പറയുന്ന സൂത്രം വരുമ്പോൾ എന്താണ് അണ്ണ് അച്ച് പ്രത്യയങ്ങൾ എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കണം. അത് കൃതന്ധത്തിലും വരും, തദ്ധത്തിലും വരും. അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞ് അത് സ്ത്രീപ്രത്യം വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഗാർഗിഹി പ്രത്യേകിച്ച് സൂത്രം ഇരിക്കുന്നില്ല. ആ ഒരുപോലെ ഇരിക്കും, പരസ്യമായിരിക്കും. ഗോത്രാപത്യത്തിൽ വരുമ്പം ഗാർഗി എന്ന് വരുന്നു.